ആത്മതത്വ ജിജ്ഞാസു എന്ന അജ്ഞാന സംശയ വിപര്യം ഉണ്ട് എന്ന് ചേർത്താണ്. ഇത് ദൃഢബോധന തെല്ലുമില്ല. സർപ്പപ്രതീതി ഹണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം. കയറു കാണിൽ ഇത് തെല്ലും ഇല്ല. ആത്മതത്വ ജിജ്ഞാസു, ആത്മതത്വ ത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ, ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്നവൻ അതാണ് ജിജ്ഞാസു. അങ്ങനെയുള്ള ഒരു ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവന് അജ്ഞാനം, സംശയം, വിപര്യം ഇത് മൂന്നും ഉണ്ട്, ഉണ്ടായിരിക്കും. അതുകൊണ്ട് ജിജ്ഞാസ അറിയാൻ ആഗ്രഹിക്കുന്നവനും ഇത് മൂന്നും കാണും. എന്നിട്ട് അവന്റെ മനസ്സിൽ ഇത് മൂന്നും ഉണ്ടാവും. അജ്ഞാനം, ആത്മതത്വത്തെ അറിയാതിരിക്കും, അതാണ് അജ്ഞാനം, അറിയാതിരിക്കുക. സംശയം, ഞാനെ അറിഞ്ഞാൽ തന്നെയും അതിൽ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകും. പിന്നെ വിപര്യം, ഭ്രാന്തി. ഈ ചോദിച്ചതന്നെ സംശയം എന്താന്ന് ചോദിച്ചില്ല, അതന്നെ സംശയം. സംശയം എന്തെന്ന് എല്ലാവർക്കും അറിയാം. അറിയത്തില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മ, അതജ്ഞാനം. പിന്നെ ഈ ചോദ്യം ചോദിക്കുന്നത് സംശയം. ഞാൻ അങ്ങനെ വിളിച്ചിരിക്കുന്നു. ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളൂ. കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തന്നാ കൊള്ളാം. വിപര്യം എന്ന് പറഞ്ഞാൽ ഭ്രാന്തി. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ജിജ്ഞാസുക്കൾക്കുണ്ടായിരുന്നു. ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ ഇത് മൂന്നും ഉണ്ടാകും. അപ്പൊ അറിവില്ലായ്മ ഉണ്ടാകും, സംശയം ഉണ്ടാകും, പിന്നെ ഭ്രാന്തി ഉണ്ടാവും. എന്തിനെ സംബന്ധിച്ച്? ആത്മതത്വത്തെ സംബന്ധിച്ചാണ്. എന്തെങ്കിലും അജ്ഞാനം, സംശയം ചെയ്യുന്നു. ആത്മതത്വത്തെ സംബന്ധിച്ച് ഇത് മൂന്നും ഉണ്ടാവും. അതുകൊണ്ടാണ് ആത്മതത്വത്തെ കുറിച്ച് ഒരാള് കേൾക്കുകയോ വായിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് അതിനെ സംബന്ധിച്ച് സംശയങ്ങളുണ്ടാവും. പല ഭാഗങ്ങളിലും അയാൾക്ക് അറിയാൻ പറ്റുന്നില്ല. പല ഭാഗങ്ങളിലും അറിയുന്നത് വിപരീതമായിരിക്കും. വിപരീതമായി അറിയുന്നതാണ് ഭ്രാന്തി. അറിയാതിരുന്നാൽ അജ്ഞാനം. അറിയുന്നിടത്ത് വീണ്ടും വീണ്ടും സംശയം വന്നാൽ അതാണ് സംശയം. അല്ല, ഇനി അറിയുന്നത് തലതിരിച്ചാണ് അറിയുന്നതെങ്കിൽ അതിന് വിപ്പറ്റിയും ഭ്രാന്തി. ഇന്ന് മൂന്നിനെയും കൂടെ ചേർത്തും ഭ്രാന്തി എന്ന് പറയും. ഈ മൂന്നിനും കൂടെ അജ്ഞാനം, സംശയം, വിപരീയം, മൂന്നിനും കൂടെ ഉള്ള പൊതുപേരാണ് ഭ്രാന്തി. അങ്ങനെയും പറയും. അപ്രമാന്ന് പറയും, യഥാർത്ഥ ജ്ഞാനം എന്ന് പറയും, ഭ്രാന്തി എന്ന് പറയും, അപ്രാമാണ്യം എന്ന് പറയും. ഈ മൂന്നിനും കൂടെ ചേർത്ത് പറയുന്ന പേരാണ്. ഇത് പഴയകാലം മുതലേ ചർച്ച ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ഇത് ആത്മാവിനെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ അറിയാൻ ശ്രമിച്ചാലും അവിടെയൊക്കെ നമ്മളിത് മൂന്നും വരും. എന്റെ മുമ്പിലിരിക്കുന്ന മൊബൈൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ച അവിടെ ഈ മൊബൈലിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും എനിക്കറിയാൻ പറ്റത്തില്ല. അപ്പൊ അജ്ഞാനം വരും. ഇനി അറിയുന്ന കാര്യങ്ങളിൽ തന്നെ സംശയം ഉണ്ടാകും. ഇങ്ങനെയാണോ ചെയ്യേണ്ടതോ വേറെ രീതിയിലാണോ, ഒക്കെ സംശയം ഉണ്ടാകും. പിന്നെ മനസ്സിലാക്കുന്നതിന് ഞാൻ തലതിരിച്ചായിരിക്കും, വിവരിയും ഉണ്ടാകും. അപ്പൊ ഏതൊരു ലോകത്ത് ഏതൊരു വസ്തുവിനെ ഒരാൾ അറിയാൻ ശ്രമിച്ചാലും സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ മൂന്ന് കാര്യങ്ങളുണ്ട്. അല്ല, ആത്മാവിന് മാത്രമല്ല ഈ പ്രശ്നം. എന്ത് വിഷയത്തെ അറിയാൻ ശ്രമിച്ചാലും ഇത് വരും. പ്രപഞ്ചത്തെ കുറിച്ച് അറിയാൻ ശ്രമിച്ചാലും ഈ വിഷയം വരും. നമ്മുടെ മനസ്സിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചാലും, നമ്മുടെ ശരീരത്തെ കുറിച്ച് അറിയാൻ ശ്രമിച്ചാലും, ഇന്ദ്രിയങ്ങളെ കുറിച്ച് ശ്രമിച്ചാലും, എല്ലായിടത്തും ഈ പ്രശ്നം എല്ലാ മനുഷ്യർക്കും വരും. പിന്നെ ഇതിന് നേരെ ഒരു മറുവശമുണ്ട്. ഒരു വിഷയത്തെ സംബന്ധിച്ച് നിശ്ചിതമായി അറിയണം, ശരിയായിട്ട് അറിയും വേണം. നിശ്ചിതമായി അറിയാന്ന് വെച്ചാൽ അത് ശരിയാവണം. കാരണം വിപരിയും ഭ്രാന്തിയും നിശ്ചിതമായി ഉണ്ടാവും. മരുമരീചികയിൽ നോക്കിയിട്ട് ഒരാൾ പറയുന്ന വെള്ളം തന്നെ നിശ്ചിതമായ ജ്ഞാനമാണ്, പക്ഷെ അത് ഭ്രാന്തിയാണ്. അപ്പൊ നിശ്ചിതമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ പോരാ, നിശ്ചയമായാൽ പോരാ, മറിച്ച് അത് ശരിയായ ജ്ഞാനമായിരിക്കും. അങ്ങനെ ശരിയായ ജ്ഞാനം വേണമെങ്കിൽ അവിടെ ഇത് മൂന്നും പാടില്ല. അജ്ഞാനം, സംശയം, വിപരീയം ഇത് മൂന്നും പാടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ ഒരാൾക്കുള്ള ശരിയായ ജ്ഞാനമാണെങ്കിൽ അതിനാണ് ദൃഢബോധം. ദൃഢമായ ബോധം, തിളക്കമില്ലാത്ത ബോധം. തിളക്കമില്ലാത്തതെന്ന് വെച്ചാൽ അജ്ഞാനം എന്നുള്ള ദോഷമില്ല, വിപരിയും ഭ്രാന്തി എന്ന് പറയുന്ന ദോഷമില്ല, സംശയം എന്ന് പറയുന്ന ദോഷമില്ല. നമ്മുടെ അറിവിൽ വരുന്ന ദോഷങ്ങളാണ് ഇത് മൂന്നും. അജ്ഞാനം, സംശയം, വിപരിയം അല്ലെങ്കിൽ ഭ്രാന്തി നമ്മുടെ അറിവിൽ വരുന്ന ദോഷങ്ങളാണ്. ഈ മൂന്ന് ദോഷങ്ങളും ഇല്ലാതെ ഒരു കാര്യത്തെ അറിഞ്ഞുകഴിഞ്ഞാ അതിന് ദൃഢബോധമെന്ന് പറയും. അത് ശരിയായി അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ മൊബൈലിരിക്കുന്നു, ഒരാൾ ചോദിക്കുന്നു ഇതെന്താണ്, ഞാൻ പറയുന്നു ഇത് മൊബൈലാണ് എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. എന്ന് ഞാൻ അറിഞ്ഞാൽ ഇത് ദൃഢബോധമാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ അറിയുമ്പോൾ എനിക്കവിടെ അറിവില്ലായ്മയില്ല, സംശയമില്ല, വിപരീയമില്ല. കാരണം ഒരു വസ്തു എന്തുവാനും ഞാൻ അങ്ങനെ അറിയും. ഇത് മൊബൈലാണ്, ഞാനതിനെ മൊബൈൽ എന്നറിയും. ഒരു വസ്തുവിനെ ആ രൂപത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ മൂന്ന് ദോഷങ്ങളും കാണത്തില്ല. അങ്ങനെ മൂന്ന് ദോഷമില്ലാത്ത ആ അറിവിനെയാണ് ദൃഢബോധം എന്ന് പറയുന്നത്. ത്രിദോഷം ത്രിദോഷം ആ മൂന്ന് ദോഷം എന്നുള്ളതിന് ത്രിദോഷം എന്ന് പറയാം. ത്രിദോഷം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം. ഒന്നെന്നുള്ള അർത്ഥത്തിൽ ത്രീ എന്ന് പറയും. അപ്പൊ ഏതൊരു വസ്തുവിനെയും അതായിട്ടറിഞ്ഞാൽ അത് ദൃഢബോധം. അത് ഏത് കാര്യത്തെ സംബന്ധിച്ചും പറയാം. എന്റെ കയ്യിരിക്കുന്ന എന്താണ്? ഒരു പുസ്തകമാണ് എന്നറിഞ്ഞാൽ ദൃഢബോധമാണ്. കാരണം പുസ്തകമാണ്, വസ്തുവിനെ അങ്ങനെ അറിയാം. ഇതുപോലെ ആത്മാവിനെ സംബന്ധിച്ചും അജ്ഞാനം, സംശയം, വിവരിയും ഇത് മൂന്നുമില്ലാതെ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവിനെ കുറിച്ച് അറിഞ്ഞു ഒരാൾ, അത് ശരിയായ അറിവാണ്, അതുകൂടെ വേണം. ആത്മാവിനെ സംബന്ധിച്ചായിട്ട് ശരിയായ അറിഞ്ഞ് എന്ന് വെച്ചാൽ ആത്മാവ് എങ്ങനെയോ അങ്ങനെയാണ്, ആത്മാവിന്റെ സ്വരൂപം എന്തോ അത് മനസ്സിലാക്കി അങ്ങനെ അറിഞ്ഞപ്പോൾ അയാളുടെ മുമ്പിൽ, അയാളുടെ ഉള്ളിൽ പിന്നീട് സംശയം വരുന്നില്ല. എന്താണ് ആത്മാവിനെ സംബന്ധിച്ച് അയാളുടെ ഉള്ളിൽ ഒരു സംശയം വരുന്നില്ല. പിന്നെ ആത്മാവിനെ സംബന്ധിച്ച് അറിയാൻ എന്തെങ്കിലും ശേഷിക്കുന്നില്ല എന്ന് വെച്ചാൽ അറിവില്ലായ്മയില്ല. അറിഞ്ഞതിൽ അയാൾക്കൊരു ഭ്രാന്തി സംഭവിച്ചില്ല എങ്കിൽ ആത്മാവിന്റെ ദൃഢബോധം. ഇത് വളരെ അടിസ്ഥാനപരമായ കാര്യം. ഇത് പഴയ കാലം മുതലേ ചർച്ച ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഇതും വളരെ വിശദമായി ചർച്ച ചെയ്ത് കുമാരന്റെ ഭട്ടനാണ് മീമാംസ. അപ്രാമാണ്യം ത്രിതാഭിന്നം മിഥ്യാത്വ അജ്ഞാന സംശയം 1000 വർഷം മുമ്പേ പറഞ്ഞ പ്രാമാണ്യ അപ്രമാത്വം ഭ്രമം ത്രിതാഭിന്ന അത് മൂന്ന് ഭേദങ്ങൾ അതിനകത്തുണ്ട്. അതിന്റെ ഭേദങ്ങളാണ് മൊത്തത്തിൽ ഇതിനെ ഭ്രാന്തി എന്ന് വിളിക്കുമെങ്കിലും അതിന്റെ ഭേദമാണ് മിഥ്യാത്വം, അതായത് വിവരിയും, അജ്ഞാനം ഇവിടെ പറഞ്ഞു, സംശയം പറഞ്ഞു. ഇതേ കാര്യം തന്നെ പിന്നീട് ശങ്കരാചാര്യൻ തന്റെ ഭാഷ്യത്തിലും പറയും. ഇതേ വിഷയം അവിദ്യ എന്ന് പറയും. അവിദ്യയെ മൂന്നായി തിരിക്കാം. ചിലടത്ത് മിഥ്യാജ്ഞാനം എന്ന് പറയും, ചിലടത്ത് അവിദ്യ എന്ന് പറയും, ചിലടത്ത് ഭ്രാന്തി എന്ന് പറയും, ചിലടത്ത് അപ്രാമാണ്യം എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെ. അങ്ങനെ മൂന്നായി തിരിക്കാന്ന് ശങ്കരായ. ചില അദ്വൈതികള് മൂലാവിദ്യ എന്ന് പറയുന്ന ഒരു അവിദ്യ സ്വീകരിക്കുന്നു, ഒരു ശക്തി. അതിനെയല്ല ഈ പറയുന്നത്. ഈ പറയുന്നത് ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ മൂന്ന് പ്രശ്നങ്ങൾ, അതിന് പൊതുവെ അവിദ്യ എന്ന് പറയും. അവരൊക്കെ ഇത് തന്നെ പറയും. മിഥ്യാജ്ഞാനം എന്ന് വെച്ചാൽ അവർ ഈ മൂന്ന് പേരിൽ തന്നെ പറയും. അജ്ഞാനം, സംശയം, വിപരീയം എന്നാണ് അവരും മിഥ്യാജ്ഞാനം, വിപരീയം അതെല്ലാം പറയും. പ്രാചീനമായി തന്നെ മിക്കവാറും എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അന്ത്യവിധികളോ സ്വീകരിച്ചു തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ ഓരോരുത്തരും വ്യാഖ്യാനിക്കുമ്പോൾ അവരുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ വേറെ വേറെ ആയിരിക്കും. എല്ലാവരും ഇപ്പൊ സംശയം എല്ലാവരും ഒരുപോലെ വ്യാഖ്യാനിക്കും. അജ്ഞാനം ഒരുപോലെ വ്യാഖ്യാനിക്കില്ല. വിപരീയം അതിന്റെ വ്യാഖ്യാനം വേറെ ആയിരിക്കും. വ്യാഖ്യാനങ്ങളിൽ എല്ലാം വ്യത്യാസം വരുമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെയും എല്ലാവരും സ്വീകരിക്കും. കുമാരന്റെ ഭട്ടൻ തുടങ്ങി ശങ്കരാചാര്യ തുടങ്ങി പ്രചരിച്ചിരിക്കുന്ന ഒന്നാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഇതാണ്, ഈ മൂന്നും ഇല്ലാതിരിക്കുന്നതാണ് ദൃഢബോധം. എന്തിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നു? ആത്മാവിനെ സംബന്ധിച്ച്. ഇപ്പൊ ജിജ്ഞാസുവിനെ സംബന്ധിച്ച് ദൃഢബോധം ഉണ്ടായിരിക്കില്ല, കാരണം അയാൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്. അറിയാൻ ആഗ്രഹിക്കുന്നവനാണ് ജിജ്ഞാസു, അവന് ദൃഢബോധം ഉണ്ടാകത്തില്ല, അവന് പല സംശയങ്ങളും ഉണ്ടാകും. ചിലപ്പം വിപരീത ജ്ഞാനം ഉണ്ടാവും, അജ്ഞാനം ഉണ്ടാവും. പിന്നെ ആർക്കാണ് ഈ ദൃഢബോധം ഉണ്ടാകുന്നത്? ഇതില്ലാത്ത അവനാണ് അദ്വൈതികളും ജ്ഞാനി എന്ന് പറയുന്നത്. ദൃഢബോധൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി. എന്നുവെച്ചാ ആത്മാവ് എന്താണെന്ന് അയാൾക്കറിയാം. അയാളുടെ മനസ്സിൽ ആത്മാവിനെ സംബന്ധിച്ച് അജ്ഞാനം, സംശയം, വിപരീതം ഒന്നും ഇല്ല. അജ്ഞാനി എന്ന് പറയുന്നതിന് പേരാണ് ഇവിടെ ദൃഢബോധനം എന്ന് പറഞ്ഞ് രണ്ടും ഒരർത്ഥം തന്നെ. പക്ഷെ ആ ജ്ഞാനം എങ്ങനെയായിരിക്കണം? ഈ മൂന്ന് ദോഷങ്ങളും ഇല്ലാത്തായിരിക്കണം. അതുകൊണ്ട് ജ്ഞാനി എന്ന് പറയുന്ന നമുക്കറിയാം. എന്താ ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്തിന്റെ ജ്ഞാനം? ആത്മാവിനെ കുറിച്ച് അറിവുള്ളവൻ. എന്തുകൊണ്ടാണ് ജ്ഞാനി എന്ന് പറയുന്നത്? ആ ആളിന് ആത്മാവിനെ സംബന്ധിച്ച് ഒരു സംശയമില്ല. ആത്മാവിനെ സംബന്ധിച്ച് അയാൾക്ക് ഇനി അറിയാനൊന്നും ബാക്കിയില്ല. ആത്മാവിനെ സംബന്ധിച്ച് അറിഞ്ഞിടത്തോളം അയാൾക്ക് ഒരു വിപരീത ജ്ഞാനവും ഇല്ല. അത് ജ്ഞാനി. ദൃഢബോധൻ എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പൊ ഇതുവരെ ഈ അദ്വൈതത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ഈ അദ്വൈതത്തെ അറിഞ്ഞവൻ ആരാണ്? അവൻ ദൃഢബോധനാണ്, ജ്ഞാനിയാണ്. അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആരാണ്? അവര് തത്വജിജ്ഞാസുകളാണ്. അവരെന്നും ഇവിടെ ഈ പറഞ്ഞ തരത്തിൽ ഞാനി എന്ന് പറയാൻ പറ്റത്തില്ല. ഇടബോധൻ, ചിതപ്രജ്ഞൻ, ജ്ഞാനി എന്നൊക്കെ പറഞ്ഞ ഒന്ന് അദ്വൈതത്തെ സംബന്ധിച്ച് അതുകൂടെ മനസ്സിലാക്കാം. ഈ പറയുന്നതൊക്കെ അദ്വൈതത്തെ സംബന്ധിച്ചാണ്, എല്ലാവരെ സംബന്ധിച്ചല്ല. അദ്വൈതത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. അദ്വൈതികളിൽ ജ്ഞാനി എന്ന് പറഞ്ഞ ആരാണ്? ഇപ്പൊ ദ്വൈതി, വിശിഷ്ടാദ്വൈതി അവരിൽ നിന്നും അംഗീകരിക്കില്ല. ഇത് അദ്വൈതികൾക്ക് മാത്രം സമ്മതമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതുവരെ പറഞ്ഞതും അദ്വൈതികൾക്ക് മാത്രം സമ്മതമായ കാര്യങ്ങളാണ്. ചിലയിടത്തൊക്കെ ചില ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ യോജിച്ചെന്നിരിക്കും. പക്ഷെ അദ്വൈതിയുടെ പ്രധാനമായ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അത് അദ്വൈതി മാത്രമേ അത് സ്വീകരിക്കൂ, മറ്റുള്ളവർ അത് സ്വീകരിക്കില്ല. അപ്പൊ ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ആരെയാണ് ഈ ജ്ഞാനി എന്ന് പറയുന്നത്? മനസ്സിൽ ഈ മൂന്ന് ദോഷങ്ങളും ഇല്ലാത്തവനാണ് ജ്ഞാനി. എപ്പോ, എങ്ങനെ, എപ്പോഴാണ് ഒരാൾ ആത്മാവിനെ അറിയുന്നത്? അറിയുമ്പോൾ ഇത് മൂന്നും അയാളുടെ മനസ്സിലില്ലെങ്കിൽ അയാൾ ജ്ഞാനി. അല്ല, ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആണ് എന്നർത്ഥമാണ്. മനസ്സ് വേണമെന്ന്, നല്ല ഇറങ്ങുണ്ടാവും. ഈ പറയുന്ന ദൃഢബോധം, ആ ബോധം ഉണ്ടാവണമെങ്കിൽ മനസ്സ് വേണം. അതൊക്കെ എന്തുവേണോ ചേർത്തോളാം, കുഴപ്പമൊന്നും. അതൊക്കെ അവരവരുടെ ഇഷ്ടം. മനസ്സ് വേണം, മനസ്സുണ്ടെങ്കിലേ എന്തൊരു ദൃഢബോധം ഉണ്ടാവും. മനസ്സുണ്ടെങ്കിലേ ദൃഢബോധം ഉണ്ടാവും, അതിനൊരു സംശയവും വേണ്ട. മനസ്സില്ലേ പിന്നെ ഈ പറയുന്ന ബോധമൊന്നും അവിടെ ഉണ്ടാവത്തില്ല. മനസ്സുള്ളപ്പോഴേ മനസ്സിളക്കമൊന്നും വരാതെ അതെവിടെ എഴുതിയിരിക്കുന്നു? ബോധാനുസരണം. അപ്പൊ ബോധാനുസ്വാമി എഴുതി എന്നീ എങ്ങനെ അറിയാം? പറഞ്ഞു കേട്ടിട്ടേ പറയുന്നു. ഞാനും കേട്ടിട്ടുണ്ട്. ബോധാനുസ്വാമി വേറെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ബോധാനുസ്വാമി ആയിരിക്കും എനിക്ക് അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെ അതിന്റെ എന്തെങ്കിലും രേഖകളുണ്ടോ? സ്വാമി ജീവിച്ചിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അതൊക്കെ അന്വേഷിച്ച എനിക്കറിയില്ല അതിനെ കുറിച്ച്. അറിയില്ല. സച്ചിദാനന്ദ സ്വാമിയുടെ കാണുന്നുണ്ടെങ്കിൽ സ്വാമി അതൊക്കെ തിരഞ്ഞു പിടിച്ചു വയ്ക്കും. മറ്റുള്ളവരുടെ ബലത്തെ കുറിച്ച് കേന്ദ്ര ചിന്തിക്കുന്നു, സ്വന്തം ബലത്തെ കുറിച്ച്. എഴുതിയിരിക്കും, എനിക്കറിയത്തില്ല അതിനെ കുറിച്ച്. ഞാൻ കേട്ടിട്ടുണ്ട് ബോധാനുസ്വാമിയുടെ, ഞാനും കേട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. എനിക്കതിനെ കുറിച്ച് വ്യക്തമായി അറിയില്ലെന്നാ പറഞ്ഞു. ബോധാനുസ്വാമിയുടെ ഇവിടെ പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യാറുണ്ട്, നല്ല പ്രാർത്ഥനയാണ്. എനിക്കറിയത്തില്ല. എന്തായാലും നല്ലൊരു പ്രാർത്ഥനയാണ്, ഒരു സംശയം. അത് കരയുക എന്ന് പറഞ്ഞാൽ അവര് സൈക്കിക്കായ ആൾക്കാരാണ്, സെൻസിറ്റീവ് ആയ ആൾക്കാരാണ് കരയുക. അതിനാണ് പറയുന്നത് സൈക്കിക് എന്ന് പറയുന്നത്, കരഞ്ഞു പോകുന്നത്. അത് തന്നെ കരയുന്നത് സൈക്കിക് ആയ ആൾക്കാർ കരയും, സെൻസിറ്റീവ് ആയ ആൾക്കാർ കരയും. കരയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മള് നമ്മുടെ മനസ്സ് എങ്ങനെയാണോ ഓരോ നമ്മുടെ മനസ്സ് ഓരോന്നിലൂടെ എങ്ങനെയാണോ സെൻസിറ്റീവ് ആകുന്നത് അതനുസരിച്ച് മനസ്സ് കരയും. അതിൽ അതിശയമൊന്നുമില്ല, അത് മനസ്സിന്റെ പ്രത്യേകത. സെൻസേഷൻ അല്ല, സെൻസിറ്റീവ് ആയ മനസ്സായിരിക്കും. സെൻസേഷൻ എല്ലാവർക്കും. അതൊക്കെ പെണ്ണുങ്ങളാണ് കൂടുതൽ, എന്നാ അയാൾ പെണ്ണ് തന്നെ ആണ്. എന്റെ ശരീരം ഉണ്ടെന്ന്. അല്ല, കരയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? കരയുന്ന എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു. കരയില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കെന്ത് തെളിവ്? എന്തിനു? മനുഷ്യൻ കരയും, സെൻസിറ്റീവാണ്, സൈക്കിക് ആണെങ്കിൽ കരയും. അതിലെന്താ അതിശയം? സ്ത്രീയായാലും പുരുഷനായാലും ശരി, സൈക്കിക് ആണ്, സെൻസിറ്റീവ് ആണെങ്കിൽ പെട്ടെന്ന് കരഞ്ഞു. അത് തന്നെ അവിടെ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോ സ്ത്രീകളൊക്കെ മാറിപ്പോയി. ഇന്നത്തെ സ്ത്രീകളൊക്കെ ഒരുപാട് വിദ്യാഭ്യാസവും അറിവൊക്കെ ഉള്ളവരാണ്. അവരൊന്നും അങ്ങനെ എളുപ്പം കരുതുന്നില്ല. പണ്ടൊക്കെ അങ്ങനെയല്ല. മനുഷ്യന് വിദ്യാഭ്യാസവും അറിവും ലോകപരിചയമൊക്കെ കൂടുമ്പോൾ കരച്ചിൽ കുറയും. അല്ല, ആ വിദ്യാഭ്യാസം കുറഞ്ഞിരിക്കുക, ലോകപരിചയം ഇല്ലാതിരിക്കുക, പിന്നെ ഏറ്റവും പ്രധാനം മനസ്സാണ്. മനസ്സ് പെട്ടെന്ന് കരയുക എന്നൊക്കെ പറയുന്നത് വൈകാരികത എല്ലാവർക്കും വരും. ഏത് മനസ്സും ഏത് സമയവും സെൻസിറ്റീവ് ആകാം. അങ്ങനെ സെൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മുടെ മനസ്സ് സെൻസിറ്റീവ് ആകുമ്പോൾ ഒരു വികാരക്ഷോഭം ഉള്ളിലുണ്ടാകും, കണ്ണു നിറയും, കണ്ണുനീര് വരും. അതെല്ലാവർക്കും വരും. അങ്ങനെ അഭയം അഭയം അഭയം അയോലേക്ക് അറിയുന്നത് അയോലേക്ക് ഭയമുള്ളപ്പോഴല്ലേ കരയുന്നു. ഭയമില്ലെങ്കിൽ എന്തിനാ കരയുന്നു? അർത്ഥമില്ലാതെ പറയുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുക കാര്യം കഴമ്പില്ലാതെ ഒട്ടാൻ. ഹൃദയം ദ്രവിച്ചൊന്നും പോകത്തില്ല, എന്നാൽ ആള് മരിച്ചു പോകും. ഹൃദയം എന്ന് പറയുന്ന പമ്പാണ്. ഹൃദയം എന്ന് പറയുന്ന കേവലം ഒരു മസിലാണ്, ഒരു പമ്പാണ്. അത് ദ്രവിച്ചൊന്നും പോകത്തില്ല. അങ്ങനെ തന്നെ ഇരിക്കും മരിക്കുന്നത് പോലെ. ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോലും ദ്രവിക്കത്തില്ല. മനസ്സിന്റെ കാര്യമാണ് ഇതുവരെ പറഞ്ഞുകൊണ്ട്. സെൻസിറ്റീവ് സൈക്കിക്കായ മനസ്സ് കൂടുതൽ കരയും. അല്ല, എല്ലാ മനുഷ്യരും കരയും. ഓരോ സാഹചര്യം ഹിറ്റ്ലറും കരയും. അതൊക്കെ ഓരോ സാഹചര്യത്തിലാണ്. അപ്പോ അത് ആ സാന്ദർഭികമായാണ്. ഹിറ്റ്ലർ തന്റെ കാമുകിയുടെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. എത്രയോ മനുഷ്യരെ കൊന്നയാണ്. അപ്പോ അങ്ങനെയൊക്കെ മനുഷ്യർ ഓരോ സാന്ദർഭികമായി കരയും. അത് അത് മനസ്സിൽ എത്ര കട്ടിയുണ്ടെങ്കിലും കരയും. അതും ഇതുമായിട്ട് എന്താണ് ഇവിടെ പറയുന്ന ദൃഢബോധനം എന്ന് പറയുന്നത്? കരയാത്ത അളവ് ചിരിക്കാത്ത അളവ് എന്നുള്ള അർത്ഥത്തിലല്ല. എന്താണ് കരച്ചിലും ചിരിയുമായിട്ടൊന്നും അതിന് ബന്ധമില്ല. കരയാതെ മസിൽ പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ചിരിക്കാതെ മസിൽ പിടിച്ചിരിക്കുന്നത് ദൃഢബോധനമാണ്. അതുമായിട്ടൊന്നും ബന്ധിപ്പിക്കുന്നു. ഇവിടെ ദൃഢബോധനം എന്ന് പറഞ്ഞാൽ എന്താണോ ഈ ആത്മതത്വത്തെ സംബന്ധിച്ച് അജ്ഞാനം, സംശയം, വിപരീയം ഒന്നും ഇല്ലാത്തയാണ്. അതാണ് ദൃഢബോധം. കരയുന്നു ചിരിക്കുന്നു എന്നുള്ളതായിട്ടൊന്നും ബന്ധമില്ല. കരയാൻ ചിരിക്കാത്ത വേറെ വിഷയം. അറിവിൽ വരുന്ന ദോഷങ്ങൾ ഇല്ലാതിരിക്കുക, അതിനാണ് ഈ പറയുന്നത്. ആ ദോഷം ഇല്ലാതിരിക്കുക എന്നേ ഉള്ളൂ ദൃഢബോധത്തിന്റെ അർത്ഥം. എന്നാൽ ശരിയായ അറിവ് ഉണ്ടായിരിക്കുന്നു. വെറുതെ ദോഷം ഇല്ലാതാകത്തില്ല, ശരിയായ അറിവ് ഉണ്ടായിരിക്കും. ഒന്ന് ദോഷങ്ങളില്ലാതിരിക്കും. അതാണ് ഇവിടെ ദൃഢബോധം. അല്ലാതെ ദൃഢം എന്ന് പറഞ്ഞാൽ എന്തോ ഉറപ്പിച്ചത്, ഇടിച്ചുറപ്പിച്ചത്, അങ്ങനെയെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അതൊന്നും അല്ല പറയുന്നതാണ്. വീണ്ടും പറയുന്നു വികാരം തെറിഞ്ഞു. അർത്ഥമില്ലാതെ ഇങ്ങനെ വാക്കുകൾ പറയുകയല്ലേ? അത് പറഞ്ഞു കൊടുത്തോ ഇവിടെ? എന്റെ എനിക്കത് പറഞ്ഞു തരില്ല. പുറത്തുപോയി ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തു ഇവിടെ പറയുമ്പോൾ ആവശ്യമുള്ളത് മാത്രം പറയണം. ഇവിടെ പറയുന്നത് ദൃഢബോധം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്? ഒരു വ്യക്തിക്ക് ആത്മാവിനെ അറിയുമ്പോൾ ആ അറിവിൽ ഈ മൂന്ന് ദോഷങ്ങളും ഉണ്ടാകില്ല. അതിനാണ് ദൃഢബോധം എന്ന് പറയുന്നത്. കരയുന്നു, ചിരിക്കുന്നു, അതൊന്നുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇത്തരം കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ മനസ്സ് സെൻസിറ്റീവായ മനസ്സിൽ അതൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. മനുഷ്യരാകുമ്പോൾ അതൊക്കെ ഉണ്ടാവും. പിന്നെ ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. ആണ് പെണ്ണ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ ആണുങ്ങളിൽ കൂടുതലായിരിക്കും, പെണ്ണുങ്ങളിൽ കൂടുതലായിരിക്കും, കുറവായിരിക്കും. ഓരോ മനസ്സിന്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും. മനസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മനസ്സിന്റെ പ്രത്യേകത ഒന്നുമില്ല, ഓരോരുത്തർ ബ്രെയിനിന്റെ പ്രത്യേകത അനുസരിച്ച്. ശരിക്കും അതൊക്കെ ബ്രെയിനിന്റെ വ്യത്യാസങ്ങളാണ്. നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയോ അതനുസരിച്ചാണ് നിങ്ങൾ ചിരിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നത്. ബ്രെയിനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. അതനുസരിച്ചാണ് സംഭവിക്കുന്നത്. ബ്രെയിൻ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. ആ മെഷീനിൽ വരുന്ന വ്യത്യാസങ്ങളനുസരിച്ച്, അത് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ജൈവ വൈദ്യുത മെഷീനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. എന്താണ് ജൈവ വൈദ്യുത മെഷീൻ? ആ യന്ത്രം എന്ന് പറഞ്ഞാൽ ജൈവ വൈദ്യുത മെഷീനാണ് ബ്രെയിൻ. ആ ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് ഈ ബാക്കി എല്ലാം നടക്കുന്നത്. കരയും, ചിരിക്കലും എല്ലാം നടക്കുന്നത്. അതിന് നമ്മൾ മനസ്സിന്റെ എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ശാസ്ത്രീയമായി സയന്റിഫിക്കായി മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. എന്താണ്? ഇതൊരു ദൈവ വൈദ്യുത മെഷീനാണ് ബ്രെയിൻ. അതിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ട് നമ്മൾ കരയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മൾ സെൻസിറ്റീവാണ് സൈക്കിക് എന്ന് പറയുന്നത്. അതൊക്കെ ആ മെഷീനിൽ വരുന്ന പ്രവർത്തനം കൊണ്ടാണ്, പ്രവർത്തന വ്യത്യാസം കൊണ്ടാണ്. അത് സയന്റിഫിക്കായി മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി അങ്ങനെ അറിഞ്ഞിരിക്കുന്നു. അതെന്താണ് യോഗിക് മൈൻഡ് എന്ന് പറഞ്ഞത്? എന്താണ് യോഗിക് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. അല്ലാതെ അവരെ യോഗിക് മൈൻഡ് എന്ന് പറയോ? ഞാൻ കേട്ടിട്ടില്ല, അതെനിക്കറിയില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല.